ചൈതന്യം ഉണ്ടെങ്കിലും ചൈതന്യം ഇല്ലെങ്കിലും എല്ലാം എന്താണ്? നാമരൂപം എന്ന് പറഞ്ഞ ജഡമാണ്. എന്നുവെച്ചാ ഏതിനൊക്കെ നാമം ഉണ്ടോ, ഏതിനൊക്കെ ഒരു രൂപ, ഏതെങ്കിലും തരത്തിലൊക്കെ രൂപമുണ്ടോ, അത് ചൈതന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ജഡത്തിന്? ജഡം നാമരൂപം എന്ന് പറയുമ്പോൾ അതെല്ലാം എന്താണ്? ജഡമാണ്. ഉദാഹരണം ഇപ്പൊ നമ്മുടെ ശരീരത്തെ എടുത്ത്, നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ചൈതന്യമുണ്ട്, ബോധമുണ്ട്, പക്ഷെ ഇത് നാമരൂപമാണോ? ചൈതന്യ ജഡമാണ്. അതുകൊണ്ടാണ് ശരീരത്തെ ജഡമെന്ന് പറയുന്നത്. ചൈതന്യം ഉണ്ടായിരുന്നതിന് ശരി, ഇല്ലെങ്കിലും ശരി, ഈ ചൈതന്യം നഷ്ടപ്പെട്ടാലും ഈ ശരീരം നാമരൂപം ആണ്, ഇതൊരു നാമരൂപമാണ്. അപ്പൊ അത് ജഡമാണ്. പിന്നെ ഒരു പ്രധാന വ്യത്യാസം വരുന്നത് എന്താണ്? ചൈതന്യം ഇല്ലാത്തതിന് നമ്മൾ നാമരൂപം എന്ന് പറയും, ജഡമെന്ന് പറയും, അവിടെ സത്തയുണ്ട്. ചൈതന്യമുള്ള നാമരൂപം ജഡം, അവിടെ എന്തുണ്ട്? ചൈതന്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞ എന്താണ്? ചൈതന്യവും സത്തയും ഒന്ന് തന്നെ, രണ്ടും രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വസ്തു സത്തയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെന്തുകൊണ്ട് ചൈതന്യം രണ്ടും ഒന്നാണ്? അവിടെ ചൈതന്യം കാണുന്നു. എന്തുകൊണ്ട്? അങ്ങനെ കേട്ടില്ല, കുറച്ച് വാച്ച് പറയും. എന്റെ ചോദ്യം ഇതാണ്, ചൈതന്യവും സത്തയും ഒന്നാണ്, മുമ്പിലിരിക്കുന്ന ഈ വസ്തു സത്തയുണ്ട്, ചൈതന്യമില്ല, എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്? ഒന്നാണെങ്കിൽ സത്തയോടൊപ്പം ചൈതന്യം കാണല്ലേ, ജീവനം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത എന്തുകൊണ്ടെന്ന്? പിന്നെന്താ അങ്ങനെ? അതൊക്കെ ശരി. ശരി, അതൊക്കെ ശരി. ബാലകൃഷ്ണൻ നായർ സാറിന്റെ യഥാർത്ഥ ശിക്ഷ ശരിയായ ശിക്ഷ, സാറ് പോയെങ്കിലും ശിക്ഷനിവിടെ ഉണ്ട്. പറഞ്ഞൊക്കെ ശരിയാ, എന്തുകൊണ്ട് ഇതിനകത്ത് സത്തയും സത്തയുണ്ടെന്നാ പറയുന്നു, എന്നാ ചൈതന്യം ഇല്ലെന്ന് പറയുന്നു? നമ്മുടെ അനുഭവം എന്തുകൊണ്ട് അങ്ങനെ ഒന്നും എന്നുള്ളതാണ്. അതിന് പറയുന്നത് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഇതിന് മനസ്സില്ല. മനസ്സെന്ന് പറയുന്നത് ഇല്ല, അതാ പ്രശ്നം. മനസ്സുള്ളിടത്ത് എന്ത് വരൂ? ചൈതന്യം വരും. അപ്പൊ പിന്നെ മനസ്സെന്ത്? ചൈതന്യമുണ്ട്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താണോ? കേട്ടില്ല, കുറച്ച് പറയുക. അത് തന്നെ അതെന്താണോ ഉപാധി തന്നെ. മനസ്സ് ഉപാധിയാണ്. മനസ്സ് എന്താണെന്നാ ചോദിക്കുന്നത്? അതെന്താണ് ജഡം എന്ന് പറഞ്ഞാൽ? എന്താ സാധനം? ചക്കയാണോ, മാങ്ങയാണോ, തേങ്ങയാണോ, കപ്പയാണോ, എന്താണ്? എന്താണ് മനസ്സെന്ന് ചോദിക്കുമ്പോ അത് പറയണ്ടേ? എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഭൗതിക പദാർത്ഥമാണ്. അദ്വൈതമനുസരിച്ച് മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഒരു ഭൗതിക പദാർത്ഥം. അതെങ്ങനെ ഉണ്ടായി? പരിണമിച്ചുണ്ടായത്. പഞ്ചതന്മാത്രകൾ പരിണമിച്ച്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കണം. മനസ്സിലാക്കി. പഞ്ചതന്മാത്രകൾ പരിണമിച്ചുണ്ടായ ഒരു ഭൗതിക പദാർത്ഥം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അതിന് മാറ്ററെന്ന് പറയും. അതാണ് മനസ്സ്. ഇത് വ്യക്തമായി ധരിച്ചു വെക്കേണ്ടതാണ്. ഇതൊക്കെ മതപ്രഭാഷണത്തിന് ഉപകരി. മനസ്സതാണ് എന്ന് മനസ്സതാണെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പറയണം. മനസ്സതാണെന്ന് ആര് പറയുന്നു? അദ്വൈതികൾ പറയുന്നു. അതുകൂടെ പറയണം. അപ്പൊ സാധാരണ ആൾക്കാരുടെ അടുത്ത് മനസ്സെന്ന് പറഞ്ഞാൽ അവരതൊന്നും അല്ല ധരിക്കുന്നു, വേറെ കാര്യങ്ങളാണ്. എനിക്ക് മനസ്സില്ല എന്നുള്ള സൗകര്യമില്ലെന്നാണ്. അതെ, അവിടെ മനസ്സിനൊക്കെ വേറെ അർത്ഥമാണ്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ പറയട്ടെ. മനസ്സുകൊണ്ട് നിന്നോടൊപ്പം വേണം. മനസ്സില്ല മനസ്സോടെ എന്ന് പറയാറില്ല. ലോകരും മനസ്സെന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമുണ്ട് ഇവിടെ പറയുന്നത്. ഇവിടെ അദ്വൈതത്തിൽ എന്ത് പറയുന്നുണ്ടെന്നാണ്. അദ്വൈതത്തിൽ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളുടെ പരിണാമം. അത് ഭൂതങ്ങളുടെ പരിണാമത്തെയാണ് ഭൗതികമെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളെല്ലാം വിട്ടുപോകും, നിൽക്കുന്നില്ല മനസ്സ്. അതുകൊണ്ട് സംശീകരിച്ചിട്ട് അതാണ് മറന്നുപോകുന്നത്. ഇത് നമ്മൾ കേൾക്കാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇതൊക്കെ ചിന്തിക്കണം. എന്നാലേ ഇത് നമ്മുടെ രക്തത്തിൽ ലയിച്ച് ചേരത്തോ. മറ്റ് ചിന്തകളായ പറ്റില്ല. അപ്പൊ ഇവിടെ ഇത് നമ്മളിവിടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ മനസ്സ് ഭൗതിക പരിണാമമാണോ? ആ ഒരു ഭൗതിക പരിണാമ രൂപത്തിലുള്ള മനസ്സ് ഏതിലില്ല? പുസ്തകത്തിൽ ഇല്ല. ആ മനസ്സിനിരിക്കുന്നുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതാണ് പ്രശ്നം. ആ മനസ്സിന് നിലനിൽക്കണമെങ്കിൽ അവിടെ പ്രാണശക്തി വേണം. പ്രാണൻ എന്ന് പറയുന്നത് ഒരു ഭൗതിക പരിണാമമാണ്. പ്രാണശക്തി ഉള്ളിടത്ത് എന്ത് നിൽക്കൂ? മനസ്സ് നിൽക്കൂ. ഈ പുസ്തകത്തിൽ പ്രാണശക്തി ഇല്ല, മനസ്സ്. അപ്പൊ മനസ്സ് അതാണ് പ്രധാനം. ഈ ചൈതന്യത്തിന് പ്രധാനമായി വേണ്ട എന്താണ്? മനസ്സാണ്. അപ്പോ ഈ ഭൗതികമായിരിക്കുന്ന ഈ മനസ്സും ചൈതന്യവും ഈ രണ്ടു തമ്മിൽ എന്താ ബന്ധം? എന്താണ് ബന്ധം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ചൈതന്യത്തിന്റെ ഉപാധിയാണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ചൈതന്യം പരിണമിച്ച എങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ഉറച്ചു പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റും. എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? എന്നല്ലല്ലോ പറഞ്ഞത്. മനസ്സെന്ന് പറയുന്നത് ഭൂതസൂക്ഷ്മങ്ങൾ പരിണമിച്ചുണ്ടായ ഒരു പദാർത്ഥമാണെന്ന് പറഞ്ഞില്ലേ? ഇനി പറയേണ്ടത് ചൈതന്യവും മനസ്സും തമ്മിൽ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു, ഈ മനസ്സെന്ന് പറയുന്ന സാധനം ചൈതന്യത്തോടുകൂടിയേ നിലനിൽക്കും. അതാണ് എന്റെ വിശേഷം. മനസ്സുണ്ടോ അവിടെ എന്തുവരും? ചൈതന്യം ഉണ്ടായിരിക്കും. ഇത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോ നമ്മളിപ്പോ പറയുന്നു മനസ്സിൽ ചൈതന്യമുണ്ട്, മനസ്സിന് ചൈതന്യം. അദ്വൈതികൾ അങ്ങനെ പറയും, മനസ്സിൽ എന്തുണ്ട്? ചൈതന്യം ഉണ്ട്. ഇത് അദ്വൈതികൾ പറയും. ഇത് അദ്വൈതികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മറ്റു ചില ദർശനങ്ങളിലും പറയും, എന്നാലും ഇവിടെ പ്രധാനമായും അദ്വൈതിയുടെ കാര്യമാണ് പറയുന്നത്. ദർശനങ്ങളിലാണ് ഇത് പറയുന്നത്, സയൻസിലൊന്നും ഇങ്ങനെ പറയത്തില്ല. അതുകൂടെ മനസ്സിലാക്കും. അപ്പൊ ഈ ഭൗതികമായ മനസ്സിൽ ചൈതന്യമുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പ്രത്യേക സ്വഭാവം, അതിന് അവിനാഭാവം എന്ന് പറയും, പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എന്താണ്? മനസ്സിന് ചൈതന്യത്തെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. മനസ്സെന്ന് പറയുന്ന ഭൗതിക പദാർത്ഥത്തിന് ചൈതന്യത്തെ കൂടാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ രണ്ടിനെയും കൂടെ ചേർത്താ പറയുന്നു. മനസ്സ് കേവലമായ ഭൗതികമായ പരിണാമം എന്ന് പറയുന്നത് അദ്വൈതികളാണ്. പക്ഷെ സാധാരണഗതിയിൽ മനസ്സെന്ന് പറയുമ്പോൾ എന്തിനാ പറയുന്നത്? ഈ ഭൗതികമായ പരിണാമമായ മനസ്സിനെ ചൈതന്യത്തിൽ ചേർത്താണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സും ചൈതന്യവും, മനസ്സ് പ്ലസ് ചൈതന്യം സമം എന്താണ്? മനസ്സ്. അതുകൊണ്ടാണ് പറഞ്ഞത് അരുളോളവും ഉള്ളത് ചിന്മയം. അതുകൊണ്ടാണ് ഇതിനെ ചിന്മയം എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞതാണ്. നമ്മൾ സാധാരണഗതിയിൽ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും ചേർന്നാണ്. അത് നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയാണ്. എന്തിനും അങ്ങനെ മനസ്സിലാക്കുന്നു? എന്തുകൊണ്ട് ഈ പുസ്തകത്തിൽ ചൈതന്യമില്ല? മനസ്സില്ലാത്തതുകൊണ്ട്. മനസ്സിലെങ്കിൽ ചൈതന്യം, മനസ്സില്ലെങ്കിൽ ചൈതന്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പുസ്തകത്തിന് മനസ്സില്ല. മനസ്സും ചൈതന്യവും ചേർന്ന മനസ്സ് പുസ്തകത്തിൽ ഇല്ല എന്ന് പറയും. ചിത്തും ജഡവും, ജഡം മനസ്സ് ചിത്ത ചൈതന്യം രണ്ടും കൂടെ ചേർന്ന ഒന്ന് ഈ പുസ്തകത്തിൽ ഇല്ല. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് പുസ്തകത്തിൽ ഇരിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? മനസ്സ്, ഭൗതിക പരിണാമമായ മനസ്സ്. അപ്പൊ ഈ മനസ്സ് പറയുന്നത് ഇവിടെ ലോകത്തിലെ കാര്യം പോട്ടെ, ആൾക്കാർ പറയുന്നു പോട്ടെ, അദ്വൈതത്തിൽ മനസ്സെന്ന് പറയുന്നതിന് കേവലമായ ഭൗതിക പരിണാമമായ മനസ്സെന്നും പറയും. ചിലയിടത്ത് ചില സ്ഥലത്ത് എന്തു പറയും? ചൈതന്യത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത മനസ്സ് അങ്ങനെയും പറയും. അങ്ങനെ മനസ്സെന്ന് പറയുന്നിടത്താണ് നമ്മൾ പറയുന്നത് ബോധം, അറിവ്, ചൈതന്യം, അനുഭവം എന്നൊക്കെ പറയുന്ന അതിനെയാണ്. ഏതിനെ? ചൈതന്യത്തിൽ നിന്നും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത മനസ്സ്, അതിനാണ് ഈ പേരെ കെട്ട് വിളിക്കുന്നത്. എന്നിൽ ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എന്നിൽ എന്താണ് എന്റെ അർത്ഥം? ആ, എന്നിൽ ചൈതന്യത്തോടു കൂടിയ മനസ്സുണ്ട്, ബോധത്തോടു കൂടിയ മനസ്സുണ്ട്, അറിവിനോട് ചേർന്നിരിക്കുന്ന മനസ്സ്. അത് നമുക്ക് മനസ്സുകൊണ്ട് ഇത് ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും. വാസ്തവത്തിൽ രണ്ടായിട്ട് ഇരിക്കത്തില്ല. ശരിക്കും നമുക്കതിനെ രണ്ടായിട്ട് പിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ പറയുകയാണ്, ആ എന്റെ അറിവെന്ന് പറയുന്നത് മനസ്സും ചൈതന്യവും ചേർന്നതാണ്. എന്നാ പിന്നെ ഒന്ന് പിരിച്ച് കാണിച്ചുക എന്ന് പറഞ്ഞാൽ അതാർക്ക് സാധിക്കുന്ന കാര്യമില്ല. അതെന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഈ മനസ്സെന്ന് പറയുന്നത് അത്യധിക സൂക്ഷ്മമാണ്. നമുക്കെടുത്ത് പെരുമാറാൻ പറ്റിയ ഒരു സാധനമാണ്. കീറി മുറിക്കാനോ അറുത്ത് മുറിക്കാനോ പരിശോധിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം അത് അത്യധിക സൂക്ഷ്മമാണ്, സൂക്ഷ്മമായ ഒരു ഭൗതിക വസ്തുവാണ് മനസ്സ് എന്നാണ് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചൈതന്യം അതുപോലെ തന്നെ, ചൈതന്യം ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റിയ സാധനം അല്ല. അതിന് നീളം, വീതി, ഘനം, ഭാരം ഇങ്ങനെയുള്ളതൊന്നും ഉള്ളതല്ല. നിറം, മണം, രുചി ഇതൊന്നും ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ മുഖ്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനസ്സെന്ന് പറയുന്നത് ഭൗതിക പരിണാമമായ മനസ്സും ചൈതന്യവും കൂടി ചേർന്നതാണോ ഇതൊന്ന് മനസ്സിലാക്കും. അദ്വൈതത്തിൽ മനസ്സെന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലും പറയും. ഒന്നെന്താണ്? ഒന്നെന്താണ്? ഭൗതിക പരിണാമം എന്നുള്ളത്. മറ്റൊന്ന് ചൈതന്യത്തോട് കൂടിയ ഭൗതിക പരിണാമം. ഈ രണ്ടർത്ഥത്തിലും പറയുക, സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയുന്ന ഇതാണ്, ഇതാണ് സത്തയും ചൈതന്യവും ഒന്ന് തന്നെ. സത്തയും ബോധവും ഒന്ന് തന്നെ എങ്കിലും എന്തോ പേരിക്കുന്ന ഈ വസ്തുവിൽ സത്തയുണ്ട്, ബോധം ഇല്ല. അപ്പോ അവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എന്താണ് ഈ ബോധം എന്ന് പറയുന്നത്? ഇവിടെ സത്താരൂപത്തിലിരിക്കുന്നു. മനസ്സെന്നുള്ള രൂപത്തിലൂടെ ഇല്ല, അറിവെന്നുള്ള രൂപത്തിൽ ഇല്ല. അല്ലെങ്കിൽ പറയും അദ്വൈതികളെ ബ്രഹ്മം എന്ന് പറയുന്ന ഇവിടെ എങ്ങനെയിരിക്കുന്നു? സത്താരൂപത്തിൽ ഇരിക്കുന്നു. അങ്ങനെയാണ് ബ്രഹ്മം. വേറെ പേര് ആ പേര് പറയുമ്പം അതിന് കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുണ്ട്. എന്നുവെച്ചാൽ ബ്രഹ്മം എന്ന് വെച്ചാൽ സർവ്വളും വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്, വ്യാപകമായിരിക്കുന്നു, ബൃഹത്തായിരിക്കുന്നു, വലുതായിരിക്കുന്നു വെച്ചാൽ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അദ്വൈതമനുസരിച്ച് എന്താണ്, ബ്രഹ്മം സർവത്ര ഉണ്ട്, സർവത്ര വ്യാപിച്ചിരിക്കുകയാണ് ബ്രഹ്മം. അത് അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ്. ബ്രഹ്മസത്ത സർവത്ര വ്യാപിച്ചിരിക്കുന്നു, ബ്രഹ്മ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു യുക്തിയുണ്ട്. എന്താണ് യുക്തി? ഉണ്ടെന്നങ്ങനെ അറിയും. അതിന്റെ യുക്തി എന്ന് പറയുന്നത് ഒരു അനുഭവത്തെ തുടർന്ന് വരുന്ന യുക്തിയാണ്. ഈ അനുഭവം എന്ന് പറയുന്ന സത്തയുടെ അനുഭവം. ഈ സത്തയുടെ അനുഭവം എവിടെയുണ്ട്? ഉള്ളിലുണ്ട്, പുറമേയുണ്ട്. അകവും പുറവും തിങ്ങും മഹിമ വാർന്ന് എന്ന് പദം. അകവും പുറവും തിങ്ങുന്ന മഹിമ എന്ന് പറയുന്നു, മഹത്വം എന്ന് പറയുന്നത് സത്തയുടെ അനുഭവമാണ്. വേറൊന്നും നമുക്ക് അനുഭവത്തിൽ അങ്ങനെ വരത്തില്ല. എല്ലായിടത്തും ഇരിക്കുന്നതായിട്ട് വേറെ ഒന്നിന്റെ അനുഭവം ഇല്ല. എല്ലായിടത്തും ഇരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം വരുന്നത് എന്താണ്? സത്തയുടെ അനുഭവം. വളരെ വ്യക്തമായ അനുഭവം, സത്തയുടെ അനുഭവം. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, ആകാശം ആകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ എന്താ ആകാശം? എന്താണ് ഈ ആകാശം? ഈ ആകാശം എന്ന് വെച്ചാൽ ഒരുപാട് പദാർത്ഥങ്ങളെയാണ് നമ്മൾ പറയുന്ന ആകാശം. എന്ത് പദാർത്ഥങ്ങൾ? എങ്ങനെ? ആകാശം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ആകാശ ശബ്ദത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവകാശം, ഇടം എന്നാണ്. മറ്റൊരു വസ്തുവിനെ ഉൾക്കൊള്ളുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്? ആകാശം. അല്ല, മേലോട്ട് പോകുന്ന കാർമേഘങ്ങളല്ല ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത് ആകാശം എന്ന് വെച്ചാൽ ഇടം. ഇടം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനെ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ? അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്നുണ്ട് എന്നർത്ഥം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കും, കാണാത്തായിരിക്കും, അതിസൂക്ഷ്മ കണങ്ങളായിരിക്കും. അങ്ങനെ ആകാശത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഒന്നായിരിക്കും കാണുന്നത്. അതും എന്തായിരിക്കും? സത്തായിരിക്കും. അപ്പൊ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് സർവത്ര സത്തയുടെ അനുഭവം. അവിടെ ഒരു യുക്തി പ്രയോഗിക്കുകയാണ്. ഇങ്ങനെ സർവത്ര ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇത് സർവവ്യാപിയായ ഒന്നിന്റെ അനുഭവമാണ്. അതാണ് യുക്തി. ദേശം, കാലം, ഏത് ദേശത്തിലും ഏത് കാലത്തിലും നമുക്ക് സത്തയുടെ അനുഭവം. അതിൽ നിന്ന് മനസ്സിലാകുന്നു ഈ സത്ത എന്ന് പറയുന്നത് സർവവ്യാപിയായിരിക്കുന്ന ഒന്നിന്റെ അനുഭവമാണ്. അതാണ് യുക്തി. സർവവ്യാപിയായി വന്നിരുന്നാലേ നമുക്ക് സർവത്ര സത്തയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അനുഭവം യുക്തി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ആ സർവവ്യാപിയായിരിക്കുന്ന ഒന്ന് അതിനെ പണ്ടുള്ളവർ വിളിച്ചാണ് ബ്രഹ്മം എന്ന് വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതിനാണ് പേര് വരാൻ പറഞ്ഞത്. അതിനാണ് ഇവിടെ ഗുരു പറയുന്നത് എന്താണ്? ആദിമ സത്ത ഉള്ളത് എല്ലാം. ഈ കാണുന്ന സർവം എന്താണ്? ആദിമ സത്തയാണ്. ഇതൊരു പഴയ ദർശനമാണ്, ഒരു പഴയ സിദ്ധാന്തമാണ്, പുതിയതൊന്നുമില്ല. തലമുറ തലമുറകളായി പറഞ്ഞു വരുന്ന ഒരു ദർശനമാണ്, തത്വചിന്തയാണ്. അപ്പോൾ അത് ഇനി അത് പുറമേ വസ്തുക്കളിലെല്ലാം ഉണ്ട് സത്ത. ഇനി ബോധത്തെ എടുത്താലും മുമ്പ് പറഞ്ഞെന്താണ്? അവിടെ എന്തിരിക്കുന്നു? സത്ത. ബോധത്തിനും സത്ത ഇരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. എന്താണോ ഞാനുണ്ട്, ഞാനെന്ന ആ ബോധത്തിന്റെ അസ്തിത്വത്തെ അവിടെയും താൻ ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താൻ ഗ്രഹിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയും. കൂടുതൽ ഈ സത്ത എല്ലായിടത്തും പ്രകടമാകുന്നു. എന്തിന് പ്രകടമാകുന്നു? ബോധത്തിന്. സത്ത സ്വയം പ്രകടമാകുകയാണ്, ബോധം അതിനെ ഗ്രഹിക്കുകയാണ്. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? വെളിച്ചം പ്രകടമാകുന്നു. വെളിച്ചം പ്രകടമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണതിനെ ഗ്രഹിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, വെളിച്ചം പ്രകടമാകുന്നു, പ്രകാശം പരക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പ്രകടമാകുകയാണ്. അതെവിടുന്നാണ് പ്രകടമായത്? ആദിത്യൻ നമ്മുടെ കണ്ണതിനെ ഗ്രഹിക്കുന്നു. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സർവവ്യാപിയായിരിക്കുന്ന ഒരു തത്വം, പിന്നെ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ പരമാത്മാവെന്നോ എന്തുവേണം വിളിക്കുക, പ്രാണനാഥനെന്നും എനിക്ക് ഇഷ്ടമുള്ള രീതി വിളിക്കുക, ദൈവമേ സച്ചിദാനന്ദ അങ്ങനെയും വിളിക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയോ സത്താരൂപത്തിൽ അതിങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോ ബോധം ഉണ്ടാകുന്നു അപ്പോൾ അത് പ്രകടമായി. അപ്പോൾ ബോധത്തിൽ അത് പ്രകടമാകുന്നതിനാണ് നമ്മൾ പറയുന്നത് ഞാനുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ബോധത്തിന് വിഷയമായി അത് പ്രകടമാകുന്നതിനാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അതുണ്ട് എന്ന് പറയുന്നു. അതെന്ത് ചെയ്യുന്നു? ബോധമില്ലാത്ത സ്ഥലത്തും ബോധത്തിന് വിഷയമായി സത്ത പ്രകടമാകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ബോധമുള്ള സ്ഥലത്ത് അത് ഞാനുണ്ടെന്ന് സത്ത പ്രകടമാകുന്നു. ബോധമില്ലാത്ത സ്ഥലത്ത്, ബോധമില്ലാന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്ത്, അതിന് കാരണമുണ്ട്. ഇതിന് ബോധമില്ലെന്ന് കാരണം നമ്മൾ കരുതുന്നതിനെന്താ കാരണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? സത്താരൂപത്തിൽ പ്രകടമാകുന്നു, അത് ബോധത്തിന് വിഷയമാകുന്നു, ബോധം അതിനെ ഗ്രഹിക്കുന്നു. ഇതുകൊണ്ടാണ് സത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് സത്തയെക്കുറിച്ച് ഒരു ആവർത്തിച്ചു. ഈ സത്തയുടെ അനുഭവം നമുക്കില്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ബ്രഹ്മജ്ഞാനം, ബ്രഹ്മവിദ്യ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതിനൊന്നും ഒരർത്ഥമില്ലാതെ. അതുകൊണ്ടാണ് സത്തയ്ക്ക് പ്രാധാന്യം വരുന്നത്. അത് ചൈതന്യമായി പ്രകടമാകണമെന്ന് നിർബന്ധമില്ല. ഉള്ളിൽ വന്നപ്പോൾ എന്തായി? അത് അതിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത ചൈതന്യത്തോട് ചേർന്നിരിക്കുന്നു ഉള്ളിൽ. മനസ്സ്, ഇപ്പം നമ്മളതിനെ മനസ്സെന്ന് തന്നെ പറയും. നമ്മളെപ്പോഴും അത് പറയേണ്ട കാര്യമില്ല. ബോധം ചേർന്നിരിക്കുന്ന മനസ്സ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. മനസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അദ്വൈതത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അറിവ്, അവബോധം, അനുഭൂതി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ പ്രത്യേകം മനസ്സിലാക്കും. അവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ചിന്മയമാണ്. ചിത്തും ജഡവും തമ്മിൽ ചേർന്നിരിക്കുകയാണെന്ന് പറയേണ്ട കാര്യം. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ വയ്യാത്ത കാര്യമാണ്, ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് പലവണ പറഞ്ഞ് കേട്ടിട്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ചു കളയുന്നു. അത് ശരിയാവത്തില്ല. ഉപേക്ഷിക്കാൻ പറ്റിയ കാര്യമില്ല. അപ്പോ അതിനുത്തരമായി എന്താണ്, എന്തുകൊണ്ടിതിൽ ചൈതന്യമില്ല, എന്തുകൊണ്ട് എന്റെ ഉള്ളിൽ ചൈതന്യം ഇരിക്കുന്നു, അതിന് സമാധാനമായി. ഇവിടെ മനസ്സുണ്ട്, അവിടെ മനസ്സ് ഇല്ല. എന്തുകൊണ്ട് സർവത്ര സത്തയുടെ അനുഭവം ഉണ്ടാകുന്നു, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്ന് പ്രകടമാകുന്നതാണെന്ത് സത്ത. അതുകൊണ്ട് സർവത്ര സത്തയുടെ അനുഭവമുണ്ട്. അപ്പോ ഏതെന്നാണോ സത്താരൂപത്തിൽ പ്രകടമാകുന്നത് എല്ലായിടത്തും, എല്ലായിടത്തും അത് ബോധരൂപത്തിൽ പ്രകടമാകുന്നില്ല, എല്ലായിടത്തും സത്താരൂപത്തിൽ പ്രകടമാകുന്നു. അത് മനസ്സില്ലാത്തതുണ്ട്. അതിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ശരി.